മനസ്സിട്ട് മിന്നി തിളങ്ങുന്നു വാനം, കണ്ണിൽ മഷിയിട്ട് മഞ്ഞൾ കോറി തൊട്ട് മെല്ലെ ഒരുങ്ങുന്നു ഞാനും. കന്നിവയിൽ ഉമ്മകളിൽ ഇന്നു മതി വരെ നീന്താം, വെണ്ണിലവോ ചന്ദനമായി ഒന്നു നെറുകയിൽ ചൂടാം. രാവിൻ മറവിലെങ്ങുമായും കുളിരുമെന്റെ ബാല്യം തിരികെ വാങ്ങിട. ും നേരത്തല്ലേ മാവിൻ കൊമ്പത്തമ്പിളി